ദുഹപ്രപൂരണേ, അതാണ് കഴിഞ്ഞത്. അടുത്ത് വരുന്നത് ദിഹ ഉപ്പച്ചയേ. ഉപ്പച്ചയോ വൃദ്ധി, ദിഹ്യത്തെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതാണെന്ത്? ദേഹം. ലേപനം ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ദേഹത്ത് ചന്ദനവും മറ്റും പുരട്ടുക എന്നുള്ള അർത്ഥമുണ്ട്. ഇത് വിശേഷിച്ച് സൂത്രങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ദുഹ് മനസ്സിലാകർക്കല്ല, ഇത് പിന്നെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പ്രയത്നത്തിന്റെ ആവശ്യമില്ല. ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത്, സൂത്രങ്ങൾ പ്രക്രിയ അറിയണമെങ്കിൽ പഴയ സൂത്രം വൃത്തി പ്രക്രിയയൊക്കെ അറിഞ്ഞിരുന്നാലേ മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാത്തവർ പഠിക്കുക, പഴയ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ രൂപങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. കഴിയുന്നത്ര വേറെ വഴിയില്ല. അപ്പൊ ദിഹ്, തിപ്പ്, ശപ്പ്, ലൊക്ക്, പിന്നെ എന്ത് വരുന്നു? തിപ്പായതുകൊണ്ട് പോന്തൽ വീശുക, ഗുണം വരുന്നു. പഴയതുപോലെ തന്നെ ശശി ദേഗ്ധി, ഒരു വ്യത്യാസമുണ്ട്. ദഹ് തസം എന്നുള്ളിടത്ത് ഗുണം വരുന്നില്ല എന്നുള്ളൊരു വ്യത്യാസം. പിന്നെ ദിഗ്ധ ദാദേദാദോഘ, ഇതും ദകാരാദിയായ ധാതുവാണ്, അതുകൊണ്ടാണ് ആ സൂത്രം വരുന്നത്. അവിടെ എന്ത് സംഭവിക്കും? ഏകാച്ചോ ബ്യസ്യോ ഭഷ് ജഷന്തസ്യ സ്ഥുഃ, അത് വരുന്നു എന്നുള്ള വിശേഷം. എന്തുവരുന്നു? ദേക്ഷി, ആദ്യകാരം ഒന്ന് കടുപ്പിക്കണം. ദേക്ഷി ദുഗ്ധ ദിഗ്ധ ദിഹ് എന്തുവരുന്നു? ത ദിഗ്ധ ദിഹ് എന്തുവരുന്നു? എന്തുവരുന്നു? ദേഹ്മി, ഗുണം വരുന്നു. ദിഹ്വഹ ദിഹ്മ, ആത്മനിഭാഗത്തിൽ പോന്തലുവിസ വരുന്നില്ല, അതുകൊണ്ട് എന്തുവരുന്നു? ദിഗ് ദിഗ്ധിതാത്മനവന ദിഗ്ധേ ദിഹാതേ ദിഹതേ. ഇവിടെ എന്തുവരുന്നു? സാധ്വമുകളില് ഏകാച്ചോഷന്തോഹു വരുന്നു. അപ്പൊ എന്തുവരുന്നു? അങ്ങനെ വരുന്നു. ദിക്ഷേ ദിഹാദേ ദിഹ് ദ്വേ എന്നുള്ളിടത്ത് എന്തുവരുന്നു? ഏകാച്ചോഷ വരുന്നു. പിന്നെ ഉത്തമക്ഷേകവനത്തില് ദിഹ് ഏ ദിഹേ ദിഹോഹേ ദിഹ്മേ. ലിട്ടും ദുഹ് ദാത് പോലെ തന്നെ അവിടെ ദൂന്ന് വന്നിടത്ത് ഇവിടെ ദീന്ന് വരുന്നു. ഇത്ര പരസ്യത്തില് ദിഹ് നല്ല ഗുണം ദിദേഹ ദിദേഹ ദിദിഹതുഹു ദിദിഹുഹു. ഇവിടെ ഹാന്തത്തിൽ ഏതൊക്കെയാണ് അനിട്ടുധാതുക്കൾ? സ്പീഡ് കുറച്ച് പറഞ്ഞാൽ മതി. അഷ്ടം. ചിലർ ഈ സ്പീഡിന്റെ കൂട്ടത്തിൽ ചേർന്നിട്ട് മുഴുവൻ പറയുന്നില്ല. അപ്പൊ എല്ലാരും പറയുന്നുണ്ടോന്ന് അറിയണമെങ്കിൽ സ്പീഡ് കുറച്ച് പറയും. ദേഹ ദിഹ് ദുഹ് നഹ് മിഹ് ഋഹ് ലിഹ് വഹ്. ചിലർ എന്നോടൊപ്പം പറഞ്ഞ്, ചിലർ ഞാൻ പറഞ്ഞതിന് ശേഷമോ പറഞ്ഞ്, അപ്പോഴും അറിയാൻ പറ്റുന്നില്ല എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞതിന് പിറകെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേട്ട് പറയുന്നില്ല. ഞാൻ പറയുന്നതിനോടൊപ്പം എത്ര പേര് പറയുന്നുണ്ടെന്ന് അറിയണം. ദഹ് അത് പിന്നീട്, അത് പറ്റത്തില്ല. ഞാൻ പറയുന്ന അതേ രണ്ട് ശബ്ദം കേൾക്കാൻ പാടില്ല. ദഹ് പോയി. എന്ത് വരുന്നു? അനട്ട് ധാതുവാണ്. പക്ഷേ ക്രാദ്യന്യൂനടി സേഡ് ഭവി. അപ്പൊ എന്തൊരു ദിദേഹിത ദിദിഹ തുഹു ദിദിഹ ദിദേഹ ദിദിഹിവ ദിദിഹി. ആത്മനിയോഗത്തിൽ ദിദിഹേ ദിദിഹാതേ ദിദിഹിരേ ദിദിഹിഷേ ദിദിഹാതേ ദിദിഹിദ്വേ ദിദിഹിഡ്വേ. രണ്ട് രൂപം വരണം. എന്തുകൊണ്ട് ഇണാപ്പര വിഭാഷ അത് തന്നെ. ഇണാപ്പര ഇട്ട് ഇണ്ണന്റെ പരത്തിലിട്ട് വന്നു കഴിഞ്ഞാൽ വിഭാഷ ഇട്ടു. ദിദിഹേ ദിദിഹിവഹേ ദിദി. അവിടെ ദോഗ്ധ എന്ന് പറഞ്ഞു, ഇവിടെ എന്ത് വരും? ദേഗ്ധ. ഇത്രയുള്ള വ്യത്യാസം. ദേഗ്ധ ദേഗ്ധാരോ ദേഗ്ധാര ദേഗ്ധാസ്തി ദേഗ്ധാസ്തഹ ദേഗ്ധാസ്ത. ആത്മനിയോഗത്തിൽ എന്നാണ് ലിട്ടിൽ വരുമ്പോ അവിടെ ധോക്ഷതി എന്ന് തോന്നു പറഞ്ഞാ അവിടെ ഏകാച്ചോ ദുഹല് ഏകാച്ചോ ദുഹോ വന്നു കകാരം വന്നു ഷകാരം വന്നു അവിടെ വന്നു ധോക്ഷതി. ഇവിടെ എന്ത് വരും? ധ്യക്ഷതി ധ്യക്ഷത ധ്യക്ഷന്തി ധ്യക്ഷസി ധ്യക്ഷത ധ്യക്ഷ ധ്യക്ഷ്യാമി ധ്യക്ഷാവഹ ധ്യക്ഷ. ആത്മയോഗത്തിൽ ധ്യക്ഷതേ ധ്യക്ഷതേ ധ്യക്ഷന്തി ധ്യക്ഷസി ധ്യക്ഷതി ധ്യക്ഷ ധ്യക്ഷ ധ്യക്ഷാവഹി ധ്യക്ഷ. അടുത്ത് ോട്ടില് ദിഹാണ്, ഗുണം വരുന്നില്ല. ഹ പരസ്യമെന്ന് തു ആ ഇവിടെ പരസ്യമെന്ന് പരസ്യത്തിൽ ഗുണം വരുന്നു. ദേഹ് തു എന്ന് വരുന്നു. തു വന്നു അകാരത്തിന് ഘ വന്നു പരത്തിൽ ധ വന്നു ജലാഞ്ചസ് വന്നു. താതങ് വരുമ്പോ ഇത്തായോണ്ട് ഗുണം വരുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? ദിഗ്ധാം ദിഹന്തു. മധ്യപുരുഷനിൽ ഹി വരുമ്പം ഗുണം വരുന്നില്ല. അപ്പൊ എന്തുവരും? ഏ സൂത്രം വരും? ഹുജൽ ഗുഹർ ധി വന്നു. എന്തുവരുന്നു? ജസ്തും വന്നു. ദിഗ്ധു ദിഗ്ധാദ് ദിഗ്ധം ദിഗ്ധ. ഇവിടെ ആനി വരുന്നുണ്ട്. എന്തുവരും? ഗുണം വരും. ദേഹ് ആനി ദേഹാനി ദേഹാവ ദേഹ. ആത്മനുഭവത്തിൽ ഗുണം വരുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ദിഗ്ധാം. ഗുണം വരുന്നില്ല. ദിഗ്ധാം, ദിഹാതാം, ദിഹതാം. ഇവിടെ വരുമ്പോൾ മധ്യപക്ഷ ഏകോപനത്തിലും മധ്യപക്ഷ ബോധനത്തിലും ഏകോപനം ഏകോച്ചോഭ്യസോ രണ്ട് രൂപ അങ്ങനെ വരും. സൂത്രം പരസ്യമുഖത്തിലെ രണ്ടു വരും. തുഹ്യോ താതങ്ങ് ഇവിടെ അത് വരത്തില്ല. മധ്യപക്ഷത്തിൽ ഏകാച്ച വരുന്നുണ്ട്. ഇത് വരുന്നു ധിക്ഷ, അവിടെ ഖരിജ കൂടെ വരും. വരൂ വരും ധിക്ഷ ദിഹാതാം ദിഗ്ധം. അവിടെ എന്തുവരും? ഏകാച്ചോ ബെസോ ബഷ് ജസ്തോ ജസ്തു ദിഗ്ധു. ഉത്തമപുരുഷനിൽ എന്തുവരും? ആട്ട് വരുന്നുണ്ട്. വിശേഷിച്ച് എന്താ വരുന്നു? ആട്ട് വരുന്നുണ്ട്. ഗുണം വരുന്നു. ദേഹൈ ദേഹാവഹൈ ദേഹാമഹൈ. അങ്ങനെ വരുമ്പം ആദീഹ് തീ പരസ്യമത്തിൽ ചെലോപിച്ചു. തകാരത്തിന് എന്ത് സംഭവിക്കും? അന്യാഭ്യുദ്ഗാസുശബ്ദം പദാന്തമായുണ്ട്. ഏകാച്ചോ ദേശോ വരൂ പദാന്തം. ഇപ്പൊ ദാതേ ദാതോ ഘ ഏകാച്ചോ ബെസോ തിപ്പായോണ്ട് ഗുണം വരുന്നു. അപ്പൊ എന്ത് വരുന്നു? അധിക് ജസ്തു ചേർത്തു അധിക് അധിക്. അടുത്തെന്ത് വരുന്നു? ആദിഹ് താം അധിക് അധിക് താം അധിക് ധാം. ആദിഹ് ജോന്ത ഇതശികാലോ സമയാന്തലോകം അധിഹൻ. മധ്യവിഷേകവനത്തിലും അങ്ങനെ വരുന്നു. തിപ്പൊലുക്കോന്നു ഏകാച്ചോ ബെസോ ബഷ്യന്തസ്യ ദോഹ വരുന്നുണ്ട്. വരുന്നു ആ ധിക് ഗുണം വരുന്നു. അധിക് അധിക്തം അധിക് ദോഷേവനത്തിന് ആദിഹ് അം അധിഹ് ഗുണം വരുമോ? ഇല്ല. സർവധാതുവും അപിത് ഇത്വത് അധികം അധികവ അധികം വിധിരിങ്ങില് ദിഹ് ഇതങ്ങ് ആത്മനിമിതം പറഞ്ഞില്ലേ? അതല്ലേ ഇപ്പൊ പറഞ്ഞു. പരസ്യമതമാണെങ്കിൽ ഗുണം വരുമല്ലോ, അത് പറയണ്ടേ. ഞാൻ ആത്മനിയോഗം എന്ന് പറഞ്ഞില്ലേ? പരസ്യത്തിൽ ഗുണം വരും. ആത്മനിയോഗത്തെ എങ്ങനെ വരുന്നു? ആദിഹ് ആദിഗ്ധ ജ്യേഷ്ഠോതാവും അധിഗ്ധ അധിഹ് ആ താം അധിഹ് അത. അടുത്ത് ആദി ധാഹ അവിടെ അത് തന്നെ ആദി ദുഃഖ ജസ്തു ദുധൂത ജസ്തു അതി അധിഹ് ആധാം അവിടെ എന്തുവരും? ഏകാച്ചോ ബെസോ ബെഷ്യോ ദുഹോന്ന് അധിഗ്ധം അവിടെ ഒന്നുകൂടെ വരുന്നു. ജസ്തു അധിഗ്ധം ആദോഹ് ഈ ഒന്നും സംഭവിക്കുന്നത് ആദിദീഹ് ഈ അതിഹി അതിഹ്വഹി അതി ആത്മയോഗത്തില് കഴിഞ്ഞു. ഇനി വിതിലിംഗ് പരസ്യയുഗം. സകാരലോകം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? പരസ്യുദാത്തോ ദിഹ്യാദിഹ്യാദാം ദിഹ്യുഹു ദിഹ്യാഹ ദിഹ്യാദം ദിഹ്യാദ ദിഹ്യാം ദിഹ്യാഹ ദിഹ്യാം. അതിന്റെ ആത്മനിയോഗത്തിലാണെങ്കിലോ ദിഹ് സ്യൂട്ട് സുട്ട് താ വരുന്നു. സകാരമെല്ലാം ലോപിച്ചു വന്നു. യുഗാലം ലോപിച്ചു. ദിഹീത ഇവിടെ എന്തുണ്ടോ ഗുണം വരാത്ത ഇവിടെ ഋണാഷിദ്ധുണ്ടെങ്കിലും അന്ധവും കാത് വരത്തില്ലേ? ദഹീധ്വം അങ്ങനെയുള്ളു. ആശയില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പരസ്യയോഗത്തില് സകാലം പോയി. ദിഹ്യാദ് ദിഹ്യാസ്ഥാം ദിഹ്യാസുഹു ദിഹ്യാസ ദിഹ്യാസ്ഥം ദിഹ്യാസം ദിഹ്യാസം. ആത്മനിയോഗത്തിലെ സൂത്രം വരുന്നു. നിങ്ങിച്ചാൽ എന്ത് പറയുന്നു? വൃത്തി സമീപാതലപര ജലാദോ ലിംഗിച്ചോ കിതോസ്തഹ തങ്. ഇത് തങ്ങാണ്. ഇതില്ലെങ്കിൽ കിത്താവത്തില്ലേ? ലിംഗി കിത്തല്ലേ? കിതാശേഷി അല്ലെങ്കിൽ കിത്താവത്തില്ലേ? എന്തുകൊണ്ട്? ആർദ്ധതാകും. ഏത് വെച്ചാണ് കിത്താകേണ്ടത്? ഇവിടെ കിത്ത് വരാൻ സാർവതാകും ആ പിത്ത്. പക്ഷെ ഇത് ആർദ്ധതാകും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇവിടെ കിത്ത് വിധിച്ചത്. ഇപ്പോ ദിഹ് കിത്തായി ഗുണം വരുന്നില്ല. സീട്ട് സുട്ട് താ ഇത് ഇങ്ങനെ വിധിക്കുന്നതുകൊണ്ട് സംപ്രസാരണം പോലെയുള്ള കാര്യങ്ങൾ വരും. അപ്പൊ എന്തുവരുന്നു? ദിഹ് സീട്ട് എന്നുള്ളടത്ത് എന്തുവരും? ഹാക്കി വരുത്തി സായിരുന്ന ഉടൻ വരുന്ന എന്താണ്? ആ ദാതോ ഗോ ഖരിജ എല്ലായിടത്തും ദിക്ഷീയാസ്താം ദിക്ഷീരൻ ദിക്ഷിഷ്ട ദിക്ഷീയാസ്താം. വരുമോ? ദിക്ഷീധ്വം വരുമെന്നോ വരില്ലെന്നോ? ദിക്ഷീയ ദിക്ഷീമഹി ദിക്ഷീമ. ലുങ്ങിന് പരസ്യമത്തിൽ വരുമ്പോഴത്തേക്ക് ആ ദിഹ് തീ ഇതസി കാലവും ചെളിലുങ്ങി ചടഹേസിച്ച് വരുമ്പോൾ എന്തുവരും? സല ഇഗുദാദണ്ഡ എന്താണ് വൃത്തി? വൃത്തിയില്ലേ? ജിഗുബ്ധോയോ ശലന്ത തസ്മാ അണ്ട ചിലഹേ അനട്ടായ ചിലയ്ക്ക് എന്തുവരും? സാവരും. സാവുന്നു കകാരയിത്താവുന്ന ഇങ്ങനെ പിന്നെ സാ ശേഷിക്കുന്നു. അപ്പൊ എന്തായി? ആ ദിഹ് സ ഹകാരത്തിന്റെ പരിധി സകാരം എന്നാ എന്തുവരും? ദാദോർ ഗോബ്രോഹു കരിജ ചർത്തു ഷത്തു എന്ന് പോന്നിരുന്നു. ഈട്ട് വരുന്നില്ല. എന്തുകൊണ്ടാണ്? അഭക്തമല്ലേ ഇത്ത്? എന്തുകൊണ്ടാ ഇട്ട് വരാത്ത? ഇട്ട് ആ സിച്ച് വേണം. എന്ത് പറഞ്ഞാൽ സിച്ചോ വിദ്യമാനാ സിച്ചോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. അന്നെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അതാ ഇവിടെ അതാ കാരണം, ഇവിടെ സിച്ചില്ല. അപ്പൊ എന്ത് വരുന്നു? ഇവിടെ ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണോ? സാഹിത്തല്ലേ ഇവിടെ സിച്ചുണ്ടാ? എപ്പോ ഇവിടെ നിഷേധിച്ച സാഹിത്തായിരുന്നു? ലിംഗസിച്ചു എന്താ ഇവിടെ നിഷേധിക്കാത്തത്? ഇവിടെ സിച്ച് വരുന്നില്ല. സിച്ചിനും ബാധിച്ചിട്ട് എന്ത് വരുന്നു? സ എന്ത് വരുന്നു? അധിക്ഷ സിച്ച് വന്നു. ശ്രീയുടെ സ്ഥാനത്ത് നിന്ന് സിച്ചിന്റെ സ്ഥാനത്ത് വന്നു. അധിക്ഷ എല്ലായിടത്തും വരും. അധിക്ഷതാം അധിക്ഷൻ അധിക്ഷ അധിക്ഷതം അധിക്ഷ അധിക്ഷ ആത്മനിവാദത്തിൽ വന്നുകൊണ്ട് ഏത് സൂത്രം വരുന്നു? എന്താണ് ത വന്നുകൊണ്ട് ഏത് സൂത്രം വന്നു? ദിഹ ദുഹ ലിഹ ഗുഹാം ആത്മനിപദേ ദന്തിയെ. ദന്ത്യം പരമിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ദന്ത്യം എവിടെയൊക്കെ പരമിരിക്കുന്നു? ഇവിടേക്ക് എന്ത് സംഭവിക്കും? എന്താണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്? വൃത്തിയില്ലേ? ഏഷാം സക്സ്യ ഇവിടെ ദന്ത്യമായ തങ് പരമിരിക്കുന്നു. ത ഇതിന് സഖ്യലുക്ക് സാഖ്യലുക്ക് വിധിച്ചു. ഏ സൂത്രമാണ് ഇവിടെ ശരിക്കും വരേണ്ടത്? അനുബന്ധ്യസ്യാണോ വരുന്നത്? ആണോ? പിന്നെ ഏതൊന്നു അതിങ്ങനെ വരും? ലുക്ക് വരുമ്പോ അനേകാലം വരും. അനുബന്ധ്യസ്യാണ് വരേണ്ടത്. ഇവിടെ എന്താ വന്നത്? ലോപിച്ചാലല്ലേ എന്ത് വരത്തുള്ളൂ? ആ ദുഹ് പിന്നെ പരത്തിലിരിക്കുന്ന ത. അപ്പൊ എന്ത് വരുന്നു? ആ ദുഗ്ധ ആ ദിഗ്ധ എന്ന് വരുന്നു. ഇവിടെ എന്തുകൊണ്ട് അവസാനം ലോപിക്കാതെ മൊത്തം ലോപിച്ചു? ഏഷാം സസ്യ ലുക് വാ വികല്പമാണ്. ദന്തിയെ തങ്ങി. കാരണം ഇത് ലോപാധികാരത്തിലാണ്. ലോപാധികാരത്തിൽ വരുന്നത് കൊണ്ട് ലോപം വിധിച്ചു കഴിഞ്ഞാൽ അന്ത്യം വരും. ലോപാധികാരം ഉള്ളപ്പോ തന്നെ ഇടയ്ക്ക് പാണിന് ലുക്ക് വിധിച്ചതിന് പാണിനിക്ക് വേറെ ഉദ്ദേശമുണ്ട്. എന്താണ്? മുഴുവൻ ലോപിക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ലോപാധികാരത്തിൽ ലുക്ക് വിധിച്ച അതുകൊണ്ട് മുഴുവൻ പോകുന്നു. വികല്പമാണ് ഏത്? ശലോപം. അതുകൊണ്ട് അത് വരാത്ത പക്ഷത്തിൽ എന്തുവരുന്നു? ആ ദിഹ സാവുന്നാൽ എന്തുവരും? ഏകാച്ച വിശ്വം ഷത്വം എല്ലായിടത്തും എന്തുവരും? ആദിക്ഷ പരത്തിൽ ആദിക്ഷത. ഇത് ഈ ലോകം സകാര ലോകം എന്ന് പറയുന്നത് ദന്ത്യേ തങ്ങി മാത്രമേ വരത്തുള്ളൂ. ആ ദീഹ് ചില ലുങ്ങി ചില സിച്ച് ആദാവുന്നിരിക്കുന്നിടത്ത് എന്ത് വരും? സ വന്നു കഴിഞ്ഞു. സ അതാന്നിരിക്കുന്നിടത്ത് ആ ദേഹ സ അതാന്നിരിക്കുന്നിടത്ത് സ ലോപിക്കത്തില്ലേ, സ ലോപിക്കത്തില്ലേ, എന്തുകൊണ്ട് ദന്ത്യമായ തങ്ങ് പരത്തിലില്ല, താമാണ് അതുകൊണ്ട് ലോപിക്കില്ല. പക്ഷെ അതിനൊരു പ്രത്യേക സൂത്രം പറഞ്ഞു എന്താണ്, സസ്യ അച്ചി, എന്താണ് അതിന്റെ വൃത്തി പറഞ്ഞത്, അജാദോ തങ്ങി സസ്യ ലോപ, ലോപം വിധിച്ചോണ്ടെന്ന് വരും അന്ത്യ ആകാരം ലോപിക്കും. അത് വിധിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചനെ ആണോ, എന്ത് സംഭവിക്കും, ആത്മങ്കി തോന്നുന്നു. അപ്പോ അകാരത്തിന് പേര് സകാരം എന്നാ എന്തൊരു ആധുക്ഷ സകാരം ലഭിച്ച് അധുക്ഷാതാം, ആ ധുവല്ല ദിഹ് അധിക്ഷ ആ ദിഹ് എന്തുകൊണ്ട് ആത്മനിവേദേഷണത വന്നില്ല, ആ ഇവിടെ ക്ഷാ വന്നിരിക്കുന്നു അതുകൊണ്ട് അതിന് വരാൻ പറ്റില്ല. ക്ഷാ വന്നപ്പോ ആ ദിക്ഷ പരത്തിൽ എന്തോന്നു അന്തോ വന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്തുവരുന്നു, സസ്യ അചി അജാതു തങ്ങി സസ്യലോപ്യ അന്ത്യകാലോപിച്ചിട്ടെന്ന് തോന്നുന്നു. അധിക്ഷത അധിക്ഷന്ത അധിക്ഷതയല്ല അധിക്ഷന്ത. അടുത്ത് ആ ദിഹ് മധ്യപുരുഷഗോവനത്തില് ആ ദിഹ് ഇവിടെ ദന്ത്യ തങ്ങിയിരിക്കുന്നുണ്ട്. ഇതുവരും പോയി, കംപ്ലീറ്റ് പോയി. പിന്നെന്തായിരിക്കുന്നത് ആദിഹ് എന്തുവരുന്നു, ജഷസ്തുർദോദ ജലാഞ്ജസ്യസി അധിഗ്ധാഹ ദിവികൽപ്പം വരാത്ത വർഷത്തിൽ അധിക്ഷതായിരുന്നു കഴിഞ്ഞ അധിക്ഷത. അവിടത് ആതാം എന്തുവരുന്നു സൂത്രം, സസ്യാജി എന്താണ് വൃത്തി, അജാതോ തങ്ങി ലോപാലോപിച്ചു അധിക്ഷാതാം ആ ദിഹ് സ ധ്വം ദന്ത്യ തങ്ങിയിരിക്കുന്നുണ്ട്. എന്തുവരും ലുഗ്വാ ദുഹ് ദിഹ ലിഹ ഗുഹ ആത്മേവതി ദന്തി അത് പോയി ുന്നു ആ ദേഹ് പരത്തിലെന്നിരിക്കുന്നു ധ്വം ആ ദേഹ ധ്വം വന്നിട്ട് ആ അപ്പൊ എന്തോന്നു അധിഗ്ധം പോകാത്ത വശം ആ ദേഹ സധ്വം അധിക്ഷധ്വം സസ്യാജി വരുന്നില്ല. എന്തുകൊണ്ട് അച്ഛല്ല. അടുത്ത് ആദേഹ് എന്തിരിക്കുന്നു പരത്തിൽ ആദേഹ് സ എന്തുവരുന്നു സൂത്രം സസ്യാജി ഒന്ന് അകാരം ലഭിച്ചു പൂർവത്തിൽ ആദേഹ് സ വഹി വാ ഉള്ളതുകൊണ്ട് എന്തോരും ആകാരം ലോപിക്കും ആദിക്ഷ് വാഹി ലോപിക്കാത്ത വർഷം അധിക്ഷ വഹിനേ വരത്തുള്ളൂ. എങ്ങനെ അതോ അധിക്ഷാവഹി അധിക്ഷാമഹി റിങ് സിമ്പിളാണ്. എന്തുകൊണ്ട് ആ അധ്യക്ഷതാം അപ്പൊ അത് കഴിഞ്ഞു. ലിഹ ആസ്വാദനേ, ഇത് ദിഹ് വൃദ്ധി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഉപസർഗം വരുമ്പോൾ അർത്ഥം മാറും. സന്ദേഹം ഇതിന്നാ വരുന്നു. ധാതുവിന്റെ അർത്ഥമായിട്ട് ബന്ധം തന്നെ ഉണ്ടോ? സംശയം. അങ്ങനെയൊക്കെ വരും. ലിഹാസ്വാദനേ, ഇതും ഉഭയപദിയാണ്. എന്തുകൊണ്ട്? സ്വരുത്തഞ്ഞിത്ത ലഹ് ചപ്പ് തിപ്പ് ലുക്ക് ലഹ് തീ എന്നിരിക്കുമ്പോ ഏത് വരുന്നു? ഹോഠ പരത്തിൽ എന്തിരിക്കുന്നു? താ എന്തു വരുന്നു? തീ. ജഷസ്തോർ ദോധ, അത് വന്നു കഴിഞ്ഞിട്ട് എന്തുവരും? ഇപ്പൊ ധാ വന്നു ആണോ? എന്തുവരുന്നു? ഷ്ടുത്വം. ഇപ്പൊ എന്തുവരുന്നു? ലീ ഹ തീന്നിരുന്നു. ഹകാരത്തിന് എന്തോന്നു? ഹോട്ട. അപ്പൊ ലീ ഡ് തീയായി. പരത്തിലിരിക്കുന്ന തകാരത്തിന് എന്തുവരും? ചതുർത്ത തകാരം വരും. എങ്ങനെ ധകാരം വരും? ജഷസ്തോർ ധോ ധ തതോഹോ എന്തുവരുന്നു? ധ വരുന്നു. അപ്പോ പൂർവത്തിലിരിക്കുന്നത് എത്രാമത്തെ ഠകാരം? അതിന്റെ പരത്തിൽ ധ ഇരിക്കുന്നോണ്ട് എന്തുവരും? ഷ്ടുത്വം വന്നു കഴിഞ്ഞ് ഷ്ടുനാഷ്ടു വന്നിട്ട് അതും നാലാമത്തോ. അപ്പോ എന്തായി? ലേ ലീട ഇകാരത്തിന് പുകന്തലവിസ് ഗുണം വന്നുകൊണ്ട് ലേ ഡി ധായുടെ പരത്തിൽ ഢ ഇരുന്നു കഴിഞ്ഞാൽ ഘൃതം തെക്വ കരം ലേഢി ഉള്ളടത്ത് ഇതാ വരുന്നു. പ്രയോഗിക്കുന്ന ധാതു ഇതിൽ നിന്നാണ് ലേഹ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ആലോചിച്ച ഒരുപാട് ശബ്ദങ്ങൾ കിട്ടും. ലഹ് ചപ്പുലുക്ക് തസ് എല്ലായിടത്തും എന്ത് വരും? മുഹായുണ്ട്. എന്ത് വരത്തില്ല? ദാദേ ദാദോ ഖ വരുന്നില്ല. എന്തുകൊണ്ട്? ദാദയില്ല. പരത്തിൽ തായിരിക്കുന്നോണ്ട് ജഷസ്തോ ദോധ, അത് കഴിഞ്ഞ് ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ ടോഠയിലോ. ഇങ്ങനെയുള്ളതെല്ലാം ഈ മൂന്ന് സൂത്രം പൊഴുതിക്കും. ദാതയർ ദാതുർ ഖ ഒഴികെ മൂന്ന് എന്താണ്? ഹോഢ ജഷസ്തോധോധ ഷ്ടുത്വം ടോഠേ. ഷ്ടുത്വം വരാതെ ടോഠയിലോ വരത്തില്ല. വന്നു കഴിഞ്ഞാൽ ടോഠയിലോ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഏതെങ്കിലും ഒന്നും മതിയോ? ആദ്യത്തെ ലോപിച്ചു കഴിഞ്ഞാൽ പൂർവ്വത്തിലിരിക്കുന്ന ഈക്ക് ഗുണം വന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്തുവരും? ട്രിലോവേ ദീർഘസ്യ പൂർവോ പൂർവസ്യ ദീർഘമാണ്. എന്താ വൃത്തി? ഡരേഭയോഹോ പൂർവനിമിത്തയോഹോ ലോപനിമിത്തയോ പൂർവസ്യാണോ പൂർവത്തിന്റെ അണ്ണിന് ദീർഘം. ഇതവിടെയും ഈ ഉദാഹരണം കൊടുത്തിരുന്നു. എങ്ങനെയായിരുന്നു അണക്കിം? അണ്ണൻ എന്തുകൊണ്ട് പറഞ്ഞു? ലേഢി ലേഢി ഠകാര ലോപത്തിന്റെ പൂർവത്തിൽ അണ്ണില്ല. ഗുണം വന്നെന്തായി? ഏ ആയി. ഇതോടെ പറഞ്ഞാൽ മനസ്സിലാവൂ. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പൊ ഇവിടെ അണ്ണുണ്ട്, ഠകാരം ലോപിച്ച് പോകുന്നില്ല, വിവസ്യ ഗുണം വന്നില്ല. അതുകൊണ്ട് അണ്ണ് ഇകാരത്തിന് ദീർഘം വന്നായ സൂത്രം വരുന്നു. സ്ഥാനേന്ദ്രം വന്നിട്ട് ഈ വന്നു ലീഢി. അവിടെ ദീർഘം വരേണ്ട ആവശ്യമില്ല, അണ്ണില്ല. ഇവിടെ അണ്ണായോണ്ട് ദീർഘം വന്നു ലീഢ. ലിഹ് അന്തി, യാതൊരു ജോലിയില്ല. ലിഹന്തി ലിഹ് സി ഹോഠ ഗുണം വന്നു. ആ പരത്തിൽ സഹായിക്കുന്നുണ്ടെന്ന് വരും. ഏകാച്ചും രണ്ടച്ചും മൂന്നച്ചും ഒന്നുമല്ല പഠിച്ച സൂത്രം. ഷഡോക്കസി എന്താ പറയുന്നത്? സകാരം പരവിരിക്കുമ്പോ ഷകാരത്തിനും ഠകാരത്തിനും കകാരം വരും. കകാരം ഠായുമായിട്ടൊരു ബന്ധമില്ലാത്തതാണെന്ത് ക, അത് വരും. അപ്പൊ എന്ത് വന്നു? ലേ ക് സി ഷത്തുമുന്ന ലക്ഷി കരിഞ്ഞു വന്നാലും അത് ചെയ്യുന്നു ലക്ഷി. അപ്പോ സകാരം പരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹോഠ വന്നതിന് ശേഷം ഷഡോ ക സി വരും. അതുകൊണ്ട് അർത്ഥം മതി, ബാക്കിയെല്ലാം ഇനി വിശേഷിച്ചൊന്നുമില്ല, ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ലക്ഷി അടുത്ത് ലഡ് ലിഹ് തസ് മുമ്പലത്തെ പോലെ വരുന്നതാണ്. ഹോഠ ജഷസ്തോർ ധോധ ഷ്ടുത്വം ഠോഠേ ലോപഹ ലോപേ പൂർവസ്യ ദീർഘോ ആണ്. ദീർഘം ദീർഘം വന്നിട്ട് എന്ത് വരുന്നു? അടുത്തും എന്ത് തന്നെ വരുന്നു? ലഹ് താന്നിരിക്കുന്നിടത്തും എന്ത് തന്നെ വരും? ഇതെല്ലാം പറയും ഹോഢ ജസ്തു ധൂധ ഷ്ടുത്വം ഢോഢ ലോപേ പൂർവസ്യ ദീർഘമാണ്. ദീർഘമെന്ന് ലീഢ ലഹ് ഉത്തമക്ഷേപനത്തിൽ മീ ലഹ് ഗുണം ലേഹ്മി ലഹ് വഹ ലഹ്മഹ. രൂപങ്ങൾ എങ്ങനെ വന്നു? ലിഹന്തി എളുപ്പമാണ്. അഭിനയത്തിൽ ഒരിടത്തും ഗുണം വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സകാരം പരത്തിൽ വന്നാൽ എന്തോരും ഷഡോക്കാസി വരും. അല്ല ഇനി തകാരധകാരങ്ങളൊക്കെ പരത്തിൽ വരികയാണെങ്കിൽ തകാരധകാരം വന്നാൽ ജസ്തോ ജസ്തോ ധോത വരുന്ന വർഷത്തിൽ എന്തുവരും? ഷ്ടുത്വം വരും. ഷ്ടുത്വം വന്നാൽ ടോട്ടെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ട്രിലോക പൂർവസ്യ ദീർഘോ അണാദി. അതുകൊണ്ടാണ് വരുന്ന ലീഢേ. എങ്ങനെ? ലിഹ് തേ ഇതാത്മനോട്ടേരിയുന്നു. ലിഹ് തേന്നിരിക്കുന്നു. ഹോട ചേർത്തുത്വം ഠോഠോ ലോപഹ ലോപേ പൂർവസ്യ ദീർഘോ അണ. ലീഢേ ലിഹാത്തേ അവിടെ ഒന്നുമില്ല. ലിഹതേ ഇവിടെ എന്തുവരും? ലിഹ് സേ ഒന്നാം ഷഡോ കസി ഷത്വം ലേ എന്ന് വരുമോ? ദീർഘം വരുമോ? ദീർഘം വരും ഇല്ല. അപ്പൊ എന്തുവരുന്നു? ലിക്ഷേ ലിഹാധേ ലിഹ് ധ്വന്നിരിക്കുന്നിടത്ത് എന്തോ ഹോഠ ജസ്തോർ ധോധ ഷ്ടുത്വം ഠോഠേ ലോപഹ ക്ലോപ ദീർഘസ്യപൂർവ്വം ആണ് അവരോ അവിടെ ദീർഘം വരും. അപ്പൊ എന്തോരും അതായത് ലീഡ് പരത്തിൽ എന്തിരിക്കുന്നു, ഉവ ദാലിരിക്കുന്നു, അത് പോയി. അതിനെന്തു വന്നു, ധകാരത്തിനെന്തു വന്നു, ഢ വന്നു, പൂർവത്തിലെ പോയി. അപ്പൊ ലീഡ്വം ലീഡ്വം, അപ്പൊ ജലാഞ്ചി വരാനിവിടെ ഒന്നും ലീഡ്വേ ജലാഞ്ച ശശി വരാൻ ഇവിടെ ഒന്നും ഇല്ല. പരത്തിലിരുന്ന ധ്വമ്മിലാണ് ഇപ്പൊ എന്തായി മാറിയത്, ധ്വമ്മായത്. പൂർവത്തിലിരുന്ന ലിഹിന്റെ ഠകാരം പോയി, ജലാഞ്ച ശശി അങ്ങനെ വരും. ദീർഘമുണ്ട് ട്ലോപേ ദീർഘം ടോട്ടയിലോ പോകുന്നു. ടോട്ടയിലോ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരും. എന്താണ് പൂർവത്തിൽ അണ്ണാണെങ്കിൽ അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഗുണം വരാത്തതുകൊണ്ട് എല്ലായിടത്തും അണ്ണ. അടുത്ത് ലിഹ് ഏ ലിഹി ലിഹു വഹേ ലിഹുമഹി അങ്ങനെ വരുന്നു. ബാക്കി എല്ലാം എളുപ്പമാണ്. പിന്നെ ലിഹും ആ അടുത്ത് എന്താണ് ലിട്ട് പരസ്യം നേരത്തെ വന്നതുപോലെ തന്നെ ലീ ലിഹ് ആ ലിലേഹ ലിലിഹതുഹു ലിഹിഹുഹു ലിഹ് ഹാന്തത്തിലുണ്ടോ, എവിടെയാ എങ്ങനെ ഇത് പല കണക്കാണല്ലോ. എങ്ങനെ വന്നു വരുന്നു അനിട്ടായോണ്ടെന്നൊരു ക്രാദ്യന്യോലടി. അപ്പൊ എന്തൊരു മധ്യപക്ഷേകനത്തിനങ്ങനെ ഒരു രണ്ട് രൂപം ലിലിഹിദ്വേ ലിലിഹിദ്വേ ലിലിഹേ ലിലിഹി ലിഹ് താന്നിരിക്കുമ്പോഴും ഹോഢ ജസ്തു ധോധ ഷ്ടുത്വം ഠോഠേ ലോപ ഗുണമരിയില്ലേ വരും. ഏ സൂത്രം ഒന്നൊരു ലേ ഠ ലേഢ ആത്മനിവദംസാധിങ്ങനെ വരുമ്പോ ലിഹ് സ വരുന്നുണ്ട്. ഏതൊരും ഹോട്ട വന്നിട്ട് ഷഡോ കാസി കാവുന്നു, ഷത്തും ഒന്ന് ഗുണം ഒന്ന് ലക്ഷ്യ ലക്ഷ്യ തി ലക്ഷ്യത അഭിനവത്തിൽ ലക്ഷ്യ ലെറ്റർ അറിയാമെങ്കിൽ പിന്നെ ലോട്ട് അതുപോലെ തന്നെ എങ്ങനെ ഗുണം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ലിഹ് താത് ഹോഠു ജസ്തു ധോധാഷ്ടു ത്വം ഡോഡേ ലോഭ ട്രിലോഭേ ദീർഘസ്യ പൂർവ്വം ലിഡ്ഢാത് ലിഡ്ഢാത്. ഇതിന് രണ്ടെണ്ണം മരത്തിൽ ഒന്ന് പോവും ലോപിച്ച്, അതുകൊണ്ട് ലിഡ്ഢാത് ലിഡ്ഢാത്. അടുത്ത് ലി വരൂ താം ലിഡാം ഹോഢ ജസ്തുദോർ ദോധ ഷ്ടുത്വം ടോഠേ ലോപഃ ത്രിലോഭേ പൂർവസ്യ ദീർഘോ ലീഢാം ലിഹ് അന്തു. സർഹവിച്ച പിത്താണ് ഗുണം വരുന്നില്ല. ലിഹ് ഹി ഇരിക്കുന്നു, എന്ത് വരുന്നു? ഉജ്ജൽഭ്യോ ഹൃദ്ധി ഹോഢ ജസ്തുദോർ വരില്ലേ. അപ്പൊ എന്തുവരും? ഷ്ടുത്വം വരും. ഠോഠേ ലോഭ ട്ലോഭേ പൂർവസ്യ. അപ്പൊ എന്തുവരുന്നു? ലീ ധി ധിയാവുന്ന ധി. അപ്പൊ ലീഢി ലീഢി എന്ന് പറയും. താതങ് വരുമ്പം മുൻപോ എന്നപോലെ തന്നെ എങ്ങനെ ലീഢാ. അടുത്ത് ലീ ഢം ലീ ഢ. ഇവിടെ ഉത്തുഭിഷേകത്തിൽ ആട് വരുന്നുണ്ട്, എന്തുവരും? ഗുണം വരും. അപ്പൊ എന്തുവരും? ലേഹ് ആനി ലേഹ് ആവ ലേഹ് ആ. അപ്പൊ എങ്ങനെ വരുന്ന രൂപങ്ങൾ? ഇന്നാണ് ലഡു ഉണ്ടായത്. ലേ നക്കുന്നുണ്ട്, ഭയങ്കര മധുരമല്ലേ, നിങ്ങൾ നക്കി കഴിക്കുക. ലഡു അടുത്തെന്ത് വരുന്നു? ആത്മനിബന്ധം ലിഹ് താം ഹോഢ ജസ്തുദോ ധോധ ഷ്ടുത്വം ഠോഠേ ലോഭ ലോഭേ പൂർവണ ലീഢാം ലിഹാതാം ലിഹതാം. അടുത്തെന്ത് വരുന്നു? ലേഹ് ഹോഢ ഷഡോകസി ഷത്വം ദീർഘം വരൂ ഇല്ല ലിക്ഷ ലിഹാധാം. അവിടെ എന്തുവരുന്നു? ലിഹ് ധ്വം ഹോഢ ഷ്ടുത്വം ഠോഠോ ലോപഃ ലോപേ പൂർവസ്യതിരുണ ലീഢ്വം. ലിഹ് എന്നിടത്ത് എന്തുവരും? ആട് വന്നുകൊണ്ട് ലേഹൈ ലേഹ വഹൈ ലേഹ വഹൈ. അങ്ങനെ വരുന്ന രൂപങ്ങൾ ലീഢാം ലിഹാതാം ലിഹതാം. ലീന്നുണ്ടാ ലിക്ഷ്വ ദീർഘം വരുന്നില്ല, ഹോട്ട വന്നില്ല, ഇവിടെ ഷട്ടോക്കാസിയ വന്നു ലിക്ഷ്വ ലീ ലിക്ഷ്വ ലിഹാതാം ലീഢ്വം ലേഹൈ ലേഹാവഹൈ ലങ്ങിൽ വരുമ്പോ ആ ലേഹ് തീരസികളും അല്ലെങ്കിൽ അഭ്യുദീർഘാസോപിച്ചു പോയി. അപ്പൊ എന്തുവരുന്നു? ആ ലേഹ് ഹോ ഢ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഗുണം വന്നു. ആ ലേഡ് ജസ്തു ചേർത്തും വരുമ്പോ അലേഡ് അലേഡ് അലേഡ്. അടുത്തെന്ത് വരുന്നു? ആ ലേഹ് താം ഹോഡ ജസ്തുതോ ദോധാഷ്ടുത്വം ഠോഡ ലോക ലോപെ പുരുസെതിർഗോ അലീഡാം. അടുത്തെന്ത് വരുന്നു? ആ ലേഹ് ജോ എന്താ ഇത് സ്വീകാരണവും സമയവും സുലഭ അലീഹൻ സി. അവിടെ എന്ത് വരുന്നു? ആ ലീഹ് സി ഇത് സ്വീകാരണവും സകാരത്തിന് ലോകം വരുന്നു. അങ്ങനെ ഹൽഭ്യോ ദീർഘ ലോഹിച്ചു വന്നു. പദാന്തമായിട്ട് എന്തോരും എന്തുവരുന്നു? പിന്നെ എന്ത് വരുന്നു? വാവസാനി ജലാഞ്ജിസു അന്തേ അലിറ്റ് ഗുണം അലേഡ് അലേഡ് അലേഡ് അലേഡ്. അടുത്ത് അലി ധം അലി ഢ ആലേഹ് അലേഹം അലിഹുവ അലേഹ്. അങ്ങനെ വരുന്നു ആത്മനേവദനാണെങ്കിൽ അലേഹ് താ ഹോഡ ജസ്തു ദോധാഷ്ടുത്വം ഠോഢേ ലോപഹ ലോപ ദീർഘസ്യ പൂർവ്വമാണ്. അലീഢ അലിഹ് ആതാം അലിഹത അലി എന്തുവരുന്നു? എന്തുവരുന്നു? ക്ഷാവരൂ ധാസ് ഹോഠ ജസ്തു ദോധാഷ്ടുത്വം ഠോട്ടെ ലോഭ ലോവേ പുരുസിദ്ധുന അലിഢ അലിഹാധാം ധ്വം. അപ്പൊ എന്തുവരും? അലി ധ്വം ഷ്ടുത്വം വന്നു ലോകം വന്നു പൂർവത്തിന് ദീർഘം നൽകിയിട്ടു. ആലേഹ് ഈ അലിഹി അലിഹോഹി അലിഹ്. എങ്ങനെ വരുന്ന രൂപങ്ങൾ? അലീഢ അലിഹാതാം അലിഹത അലിഢ അലിഹാധ അലീഢം അലിഹി അലിഹോഹി അലിഹ്. അടുത്ത് വിധലിംഗ് സിമ്പിളാണ്. ദേഹ യാത് ഗുണം വരുന്നില്ല, അതുകൊണ്ട് എന്ത് വരുന്നു? ദിഹ്യാത് ദിഹ്യാതാം ദിഹ്യു ദിഹ്യാഹ ദിഹ്യാതം ദിഹ്യാത് ദിഹ്യാം ദിഹ്യാവാദിഹ്യ. ആത്മനിയമത്തിലാണെങ്കിലോ ദിഹ്യാത് ദിഹ്യാത് അല്ല വിത്തിലിങ്ങില് ആത്മനേവദം ലിഹീത ലിഹീത ലിഹിയാതാം ലഹീരൻ ലിഹീത ലിഹിയാത ഇനി ആശയലിംഗില് പരസ്യമേതം എന്തുവരുന്നു? അവിടെ തന്നെ ആത്മനിപത്തം എന്തുവരുന്നു? ലിഹ് സീട്ട് സുട്ട് താ. ഏ സൂത്രം വരുന്നു? ലിഹ് എന്ന് വന്നുകൊണ്ട് ലിംഗ്സിത സമീപ ഫലപരോ ജലാദി ലിംഗ്സിച്ചോ പിതസ്തങ്ങി ഗുണം വരുന്നില്ല. ലീസിട്ട് സുട്ടുത്ത ലിഹ് സകാരം ഇരിക്കുന്നുണ്ടെന്ന് വരും. ഹോഢ ഷഡോക്ക സി ഷത്തു ലിക്ഷിഷ്ഠ ലിക്ഷീയാസ്ഥാൻ ലിക്ഷീരൻ ലിക്ഷിഷ്ഠ ലിക്ഷീയാസ്ഥാൻ ലിക്ഷീയ ലക്ഷീ ലക്ഷീ. അടുത്തു വരുന്നത് ആത്മനിയമം. ഇപ്പൊ പറഞ്ഞു ലുങ് ആ ലേഹ് തീ ദശകാലം ചെളി വന്നപ്പോ സൂത്രം വന്നു. സൂത്രം ശല എന്താണ് വൃത്തി? അന്നിട്ട് താന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ലിഹ് വന്നവിടെ ഗുഹാം ആത്മനേവത ദന്തി അകാരം ലോപിച്ചു, അല്ല മൊത്തം ലോപിച്ചു, സ ലോപിച്ചു. പാദീഹ് ആദിഹ് താണോ തയാണോ? ആദിഹ് ത ഇത് ആത്മനിയോഗത്തിനാണ്. ആദിഹ് ത ഹോഢ ജസ്വദോധം ഠോഠേ ലോപ. അപ്പൊ എന്തുവരുന്നു? ലുക്ക് വികല്പമായിട്ടാണ് വരുന്നത് സായുടെ, അത് വരാക്ഷ അതിനകത്ത് വഴി ആ ലീഹ് സാന്നിരിക്കും. അനിക്ഷത അനീഢ അനിക്ഷത സ വരുന്നു. ആ ലീഹ് സ ആതാം ഏ സൂത്രം വരുന്നു? ചസ്യാജി അകാരം ലഭിച്ചു. ആ ലീഹ് സ ക്ഷ അലിക്ഷാതാം. ആലീഹ് സ ജോന്ത അലിക്ഷ അന്ത എന്ന് വരുന്നു. സസ്യാജി അലിക്ഷന്ത. ആലീഹ് സ ധസ് അത് പോയി കഴിഞ്ഞ ആദീഹ് പരത്തിൽ വന്നിരുന്നു. അലി അലിഹ് സ അദാം സസ്യാദി അലിക്ഷാദാം. അലിഹ് സ്വം സ പോയി കഴിഞ്ഞാൽ അലീഢ്വം. എന്തുകൊണ്ട്? ഓടാണ്ടോടേലോവാ ദീർഘം. ഇനി അലിഹ് സ ഈ സ വരുന്ന വർഷത്തിൽ അലിക്ഷ ഈ എന്നിരിക്കുന്നിടത്ത് സസ്യാജി അലിക്ഷി. ടുത്ത് അവിടെ ലുക്ക് വികല്പമായിട്ട് വരുന്നോണ്ട് എന്തുവരുന്നു? ആ ലീഹ് വഹി എന്തുവരുന്നു? അങ്ങനെ വരുന്നു. ആ ലിഹ് വഹി ലുക്ക് വരാത്ത പക്ഷത്തിൽ അലക്ഷ വഹി എന്നിടത്ത് എന്തുവരും? അലക്ഷാവഹി അലക്ഷാമഹി. ഗുണം ഷഡോക്കാസി ഷത്വം വന്നിട്ട് എന്തുവരുന്നു? അലേക്ഷ്യതരേക്ഷിതാം അലേക്ഷ്യൻ അലേക്ഷ്യ അലേക്ഷ്യ അലേക്ഷ്യ അലേക്ഷ്യ അലേക്ഷ്യ അലേക്ഷ്യത അലേക്ഷ്യത അലേക്ഷ്യത അലേക്ഷ്യത അലേക്ഷ്യ അലേക്ഷ്യ അലേക്ഷ്യ അലേക്ഷ്യ മഹി അലേക്ഷ്യ മഹി.